പതിനായിരം ആയിരമെന്നും അതിരാവിലെണീറ്റു വരുന്നു അസുരം നിറയും കലവിന്നകരം ഉണർന്ന് വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്ന് കണ്ടുമയങ്ങി കണ്ണുകൾ രണ്ടും പന്തുകളൊക്കെ ഉരുണ്ടു കളിച്ചിട്ട് അന്തം വിട്ടവർ നിക്കണകൻ